ശാസ്ത്രി സാറാണ് തെറ്റിച്ചത്. ആദ്യം ശാസ്ത്രി സാറത് തെറ്റിച്ചപ്പോ അതുവരെ ശരി പറഞ്ഞിരുന്നവരും തെറ്റി. നിങ്ങളൊക്കെ ശരിയാണെങ്കിൽ ഞാൻ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം തെറ്റും. അതുപോലെ ശാസ്ത്രി സാർ പറഞ്ഞപ്പോ തെറ്റാൻ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശാസ്ത്രി സാർ ഒരു വലിയ വൈയാകരണനാണ്. ഒരു വലിയ വൈയാകരണൻ വ്യാഖ്യാനിക്കുമ്പോ ആൾക്കാരുള്ള അതിന്റെ പുറകെ പോവും. അപ്പോ വ്യാകരണന്മാര് വ്യാഖ്യാനിക്കുമ്പോ അതിന്റെ പുറകെ പോകുന്നതിന് തെറ്റൊന്നുമില്ല. പക്ഷെ വ്യാകരണന് വ്യാകരണത്തിൽ ശരി ആധികാരികമായി അഭിപ്രായം പറയാം. എല്ലാ വിഷയങ്ങളിലും അങ്ങനെ പറയാൻ പറ്റില്ല. ഒരാള് അവരുടെ ഏതാണ് വിഷയം അതിനെ അവർക്ക് ആധികാരികമായി പറയാൻ പറ്റും. അല്ലാത്തൊരു ചിലപ്പോൾ അഭിപ്രായം പറഞ്ഞാൽ ചിലപ്പം തെറ്റിപ്പോവും. അങ്ങനെ മാറിപ്പോയതായി ശാസ്ത്രി സാറാണ് ഇതിന്റെ അന്വയത്വം മാറ്റി ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് ഈ കിടക്കുന്ന രീതിയിൽ തന്നെ പറയണം എന്നൊരു നിലപാടിലെത്തത്. അപ്പോ ശാസ്ത്രി സാറ് അറിവ് എന്ന് പറയുന്ന കൃതിയെ കുറിച്ച് എഴുതിയിരിക്കുന്നത് അതൊരു സാങ്ക്യ ദർശനം പോലെയുണ്ടെന്നാണ്. സാങ്ക്യ ദർശനം പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം സാങ്ക്യ ദർശനവും അറിവുമായിട്ടൊരു ബന്ധമില്ല. അപ്പൊ എന്താണ് വ്യാകരണം കൊണ്ട് സാങ്ക്യ ദർശനം മനസ്സിലാക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അദ്വൈതം മനസ്സിലാക്കാൻ പറ്റില്ല. വ്യാകരണം കൊണ്ട് ഭാഷയിലെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാം. അതിൽ ശാസ്ത്രി സാർ ഒരു അതോറിറ്റിയാണ്, അതിലൊരു സംശയം. അതുകൊണ്ട് അദ്വൈതം എന്ന് പറയുന്ന ഒരു വിഷയത്തിൽ അതോറിറ്റി ആകത്തില്ല. ദിക്കൻ ഭ്രമം എടുകലും ചിരമിങ്ങവന്റെ ദൃക്കന്റെ ദിക്ക് പുനരങ്ങനെ തന്നെ. ഇത് ശാസ്ത്രി സാർ വ്യാഖ്യാനിക്കുന്ന ഞാൻ കേട്ടതാ നേരിട്ട് പേരാൾ പറഞ്ഞു തന്നെ. ഒരാളുടെ ഒരു തൂണിൽ പിടിച്ചിട്ട് കറങ്ങുമ്പം അത് തല കറങ്ങും. സാറിന് ഉണ്ടല്ലോ, നമ്മള് കുട്ടിക്കാലത്തൊക്കെ ഇന്ന് ഇങ്ങനെ നിന്ന് കറങ്ങുമ്പോൾ തലച്ചുറ്റ് വരും. അതാണ് ദിക്കൻ ഭ്രമം. പിന്നെ കുറച്ചു സമയം നേരെ നിന്ന് കഴിഞ്ഞാൽ എന്ത് വരുന്നു, ദിക്ക് പുനരങ്ങനെ തന്നെ കാണും എന്നാണ് സാറ് വ്യാഖ്യാനിച്ചത്. ഞാൻ വേറെ പറഞ്ഞു തന്നല്ലോ സാറ് ബുക്കിൽ എങ്ങനെ എഴുതിയിരിക്കുന്നു എന്നറിയാം. അത് ഭയങ്കര അബദ്ധം വ്യാഖ്യാനമാണ്. അവിടെ പറയുന്നതായിട്ടും അദ്വൈതത്തിന്റെ വ്യാഖ്യാനമായിട്ടൊരു ബന്ധമില്ല. കാരണം സാറിന് ആ വിഷയത്തിന് പരിചയമില്ല, വേണ്ടത്ര. തീരെ പരിചയമില്ലെന്നുള്ളതല്ല, അതാണ് ഇവിടെ ഈ സംഭവിച്ചത്. അതിനുശേഷം ശാസ്ത്രി സാർ ഇങ്ങനെ വ്യാഖ്യാനിച്ചതിന് ശേഷം പിന്നെ എല്ലാവരും അതിന്റെ പുറകെ പോകാൻ തുടങ്ങി. അപ്പൊ ഇതിന്റെ ദുരിതകൃതികളിൽ ഈ വ്യാഖ്യാനങ്ങൾ ഞാൻ പൊതുവെ കാണുന്ന ഒരു സ്വഭാവം. ഈ വ്യാഖ്യാതാക്കൾ കണ്ണടച്ച വ്യാഖ്യാനിക്കുന്നു എന്ന് വെച്ചാൽ 90% അങ്ങനെ. പ്രകൃതിജലം തനുധേനമായി ആത്മാ അഹമഹമാൻ അനയുന്നത് ഓർമ്മിക്കാൻ ഒരു പദ്യമുണ്ട്. ഈ നമ്മളിപ്പോ ചർച്ച ചെയ്യുന്നതും അതുമായിട്ടൊരുപാട് സമാനതകളുണ്ട്. അപ്പൊ ഇത് ചർച്ച ചെയ്യുമ്പം അതിനെക്കുറിച്ച് ചിന്തിക്കുക, അത് ചർച്ച ചെയ്യുമ്പോൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുക. അങ്ങനെ ചിന്തിക്കാതിരിക്കുന്നതിനാണ് ഞാൻ പറയുന്നത് കണ്ണടച്ചുള്ള വ്യാഖ്യാനം. അവിടെയാണ് പ്രശ്നം. അപ്പൊ പരസ്പരം ബന്ധമുള്ളത് കണ്ടെത്തി വ്യാഖ്യാനിക്കുമ്പോൾ ഒരു കൃതിയിൽ ഇങ്ങനെ പറഞ്ഞ് വേറെ കൃതിയിൽ ഇങ്ങനെ പറഞ്ഞ് രണ്ടും കൂടെ ബന്ധപ്പെടുത്തുമ്പോൾ നമുക്ക് കൂടുതൽ വ്യക്തത വരും. അതുകൊണ്ടാണ് ഞാൻ പുതിയ രീതിയിൽ തുടക്കം മുതൽ ഇതിനെ അങ്ങനെ ആരും വ്യാഖ്യാനിച്ച് കണ്ടിട്ടില്ല. പരസ്പരം ബന്ധപ്പെടുത്തുക, ഇതേ ആശയം വേറെ എവിടെയെങ്കിലും പറയുന്നുണ്ടോ, ഇനി ഇത് രണ്ടും രണ്ടാണെന്നും ഒരാൾക്ക് പറയാം, രണ്ടും ഒന്നാണെന്നും പറയാം എന്തെങ്കിലും. പക്ഷെ അതവിടെ പരാമർശിക്കുന്നു, പ്രകൃതി ജനന്തനുഭേന ആഴിയാത്മാന്നുള്ളത് വ്യാഖ്യാനിക്കുമ്പോൾ ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഉപനിഷത്തുകളും അതും ഇതുമൊക്കെ കോട്ട് ചെയ്തിട്ടുണ്ട്. ഇതുമായിട്ട് ഒരു ബന്ധമില്ല. ആ വ്യാഖ്യാനിക്കുന്നവർക്ക് ആ ഉപനിഷത്തിന്റെ താല്പര്യം അറിയത്തില്ല എന്നുള്ളതാണ്. എന്നിട്ടാണ് ഇത് വ്യാഖ്യാനിക്കുന്നത്. രണ്ടും തമ്മിലൊരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ്. ആ സമയത്ത് ദൈവദശകത്തില് ആഴയും തിരയും കാറ്റും എടുത്തിട്ട് ഒന്നുമില്ലെങ്കിൽ പറയാനുള്ളത് രണ്ടും രണ്ടാണ് എന്ന് പറഞ്ഞാലും മതി. അങ്ങനെ ഒരു കാഴ്ചപ്പാടിലുള്ള ഒരു വ്യാഖ്യാനം ഇല്ല. പിന്നെ അപൂർവം ചില സ്ഥലങ്ങളിലൊക്കെ ചിലർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് നമ്മൾ അങ്ങനെ നമ്മൾ മനസ്സിലാക്കിയതിനു ശേഷം പരസ്പര ബന്ധം മനസ്സിലാക്കുമ്പോൾ, നമ്മൾ പരസ്പര ബന്ധം മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ ഓരോ പദ്യത്തിൻ്റെയും ഏത് കൃതിയിലുള്ളതായാലും ശരി അർത്ഥം വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി പലതുമായിട്ട് ബന്ധപ്പെടുത്തി ഈ ഇത് എൻ്റെ അർത്ഥം ഇന്നതാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ തുടർച്ചയായിട്ട് വായിക്കുമ്പോൾ പൂർവാഗ്ര ബന്ധം നിങ്ങൾക്ക് കണ്ടെത്താം. അങ്ങനെ കണ്ടെത്തണമെങ്കിൽ ആദ്യം ആ പദ്യത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. മനസ്സിലാക്കിയാലേ അതിന് പൂർവമായിട്ട് എന്ത് ബന്ധമുണ്ട്, പരമമായിട്ട് എന്ത് ബന്ധമുണ്ട് അതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അർത്ഥം മനസ്സിലാക്കണമെന്ന് എന്ത് വേണം, മറ്റുള്ള ഭാഗത്ത് എന്ത് പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് അതും കൂടെ നമ്മൾ ഇതിനോട് കൂട്ടിച്ചേർത്തിട്ട് ചിന്തിച്ച് അതിൻ്റെ സാധർമ്മ്യം അല്ലെങ്കിൽ വൈധർമ്മ്യം എന്ന് വെച്ചാൽ അതിനോട് ചേരുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ്, ചേരാത്ത ഭാഗങ്ങൾ ഏതൊക്കെയാണ് അത് മനസ്സിലാക്കണം. ഇപ്പം പ്രകൃതി ജലം അതും ഇതുമായിട്ട് പൂർണ്ണമായും യോജിക്കത്തില്ല, അവിടെ വേറെ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അവിടെ മുത്തിനെ കുറിച്ച് പറഞ്ഞൂടെ, അത് പറയുന്നില്ല, ഒരു ഉദാഹരണം പറഞ്ഞു. അവിടെ ആഴത്തെക്കുറിച്ച് പ്രത്യേകം പറയുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ സമാനതകളും കണ്ടെത്തണം, രണ്ടും കണ്ടെത്തണം. സമാനതകൾ നമ്മൾ കണ്ടെത്തണം, വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അതും കണ്ടെത്തണം. സമാനത മാത്രം കണ്ടെത്തിയാൽ പോരെ. അതുകൊണ്ട് സാധാരണ നമ്മുടെ പഴയ ശാസ്ത്ര ചിന്തയിലെ ഒരു രീതിയാണ് സാധർമ്മ്യ വൈധർമ്മ്യ വിചാരം എന്ന് പറയുന്നത്. രണ്ട് വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ, അല്ലെങ്കിൽ ഒരേ വിഷയത്തെ തന്നെ രണ്ടിടത്ത് രണ്ടു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സാധർമ്മ്യങ്ങളും കണ്ടെത്തണം, അതിൻ്റെ വൈധർമ്മ്യങ്ങളും കണ്ടെത്തണം. എവിടെയൊക്കെ അത് യോജിക്കുന്നുണ്ട്, എവിടെയൊക്കെ യോജിക്കുന്നില്ല, രണ്ടും കണ്ടെത്തണം. എന്നാലേ അതിൻ്റെ ശരിയായ ആശയം നമുക്ക് മനസ്സിലാവും. എല്ലാത്തിനും കൂടെ ഒരുമിപ്പിക്കാൻ പോയാലും അബദ്ധം വരും. കാരണം പരസ്പര വിരുദ്ധമായതിനെ നമ്മൾ യോജിപ്പിച്ചോളാം. അതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാൾ അദ്വൈതത്തെയും വിശിഷ്ട അദ്വൈതത്തെയും യോജിപ്പിക്കുകയാണ്, ഭയങ്കര അബദ്ധമാണ്. എന്തുകൊണ്ട്? ഒന്നിനെ നിഷേധിച്ചാലേ മറ്റേനും നിലനിൽപ്പുള്ളൂ. ഒരു അദ്വൈതം എന്ന് പറയുന്നത് നിലനിൽക്കണമെങ്കിൽ അവർക്ക് എന്ത് വേണം, വിശിഷ്ടാദ്വൈതത്തെ നിഷേധിക്കണം, അല്ലെങ്കിൽ അതിന് നിലനിൽക്കാൻ പറ്റില്ല. അപ്പൊ പിന്നെ രണ്ടിനും യോജിപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിടത്ത് എത്താൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ യോജിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് രണ്ട് ദർശനവും മനസ്സിലായിട്ടില്ലെന്നാണ്. എന്നാൽ യോജിപ്പിക്കാൻ പറ്റിയ സ്ഥലം കൊടുക്കും, ന്യായവൈശേഷം നിങ്ങൾക്ക് യോജിപ്പിക്കാൻ പറ്റും. എന്തുകൊണ്ട്? അവർക്ക് യോജിക്കാമെന്നുള്ള ഒരുപാട് മണ്ഡലങ്ങളുണ്ട്. എന്നാൽ അവിടെ തന്നെ വൈധർമ്മ്യങ്ങളുണ്ട്, അത് വളരെ കുറച്ചേ ഉള്ളൂ. കൂടുതലും അവർക്ക് യോജിക്കാം. ഇത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. പരമന്ധസാരമെന്ന് കേട്ടതുകൊണ്ട് ചാടി കയറി എല്ലാം കൂടെ ഒന്നാക്കാൻ പോയി കഴിഞ്ഞാൽ അബദ്ധമാണ്, നടക്കുന്ന കാര്യം. ഏതൊക്കെയാണോ യോജിക്കുന്ന അത് യോജിക്കുന്നു, എവിടെയാണോ യോജിക്കാത്ത വേർതിരിച്ചറിയും വേണം. എന്നാലേ ഓരോന്നിൻ്റെ തനിമ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ പരസ്പരം ബന്ധപ്പെടുത്തി ചിന്തിക്കാത്തതുകൊണ്ടാണ് ഈ കുഴപ്പങ്ങൾ വരുന്നത്. അങ്ങനെ ഒരു വ്യാഖ്യാനം ആൾക്കാർ സാറിന് ചെയ്യാറുണ്ട്. അത് ഞാനൊരു ശ്രമം നടത്തി നോക്കുകയാണ്. ഇത്രമാത്രം കഴിയുന്നു. അപ്പം നമുക്ക് എന്തുവരും, ഈ ഗുരുദേവ കൃതികളെ കുറിച്ചുള്ള ഒരു പൊതുവായ ആശയം കിട്ടും. പൊതുവായ ആശയം എന്ന് പറയുമ്പോൾ നമ്മുടെ കഴിവും നമ്മുടെ ബുദ്ധിയൊക്കെ അനുസരിച്ച്, അതുകൊണ്ടെല്ലാം നമ്മൾ മനസ്സിലാക്കി അങ്ങനെയൊന്നുമില്ല. നമ്മുടെ പരിമിതികളിൽ നിന്നുകൊണ്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ പറഞ്ഞു വരുന്നത് എന്താണോ, ആഴിന്ന് പറയുന്നത്, പിന്നെ ഞാൻ ശാസ്ത്രി സാറിന്റെ വേഗനം നോക്കി മുമ്പോട്ട് ഇരുമ്പോ സാറ് സ്ഥലം കിടന്ന് കുഴയുകയാണ്. കാരണം എല്ലായിടത്തും കൊണ്ട് യോജിപ്പിക്കാൻ പറ്റില്ല. നമുക്ക് യോജിപ്പിക്കാൻ പറ്റില്ലെങ്കിൽ നമ്മൾ ഒരുപാട് വാചമടിക്കും. അപ്പൊ നമ്മളുടെ അറിവിനോട് നമുക്ക് തന്നെ ഒരു സത്യസന്ധത പുലർത്താൻ കഴിയാതെ, ഈ സംസ്കൃത പണ്ഡിതന്മാർക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അവര് പലപ്പോഴും അവരുടെ അറിവിനോട് അവർ സത്യസന്ധത പുലർത്താറുള്ളത് കാരണം കടപ്പാടുകളുണ്ട്. ഇപ്പോ അറിവിനെ നമ്മള് അറിവ എന്താ ആഴിയും തിരയും, ആഴിയെ ഈശ്വരനായിട്ട് അറിവായിട്ടെടുത്ത് അങ്ങനെ എടുത്തു. ഇനി എന്ത് ചെയ്യണം, ഇവിടെ ജീവനാണ് പ്രാർത്ഥിക്കുന്നത് ഈശ്വരനോട്, ഈശ്വരനല്ല പ്രാർത്ഥിക്കുന്നത്. ഈശ്വരൻ എന്താ പ്രാർത്ഥിക്കുന്നത്, ഈശ്വരനോട് എന്താ പ്രാർത്ഥിക്കുന്നത്, ഞാൻ നിന്നിൽ ആഴണം. അപ്പൊ ആര് ആരിൽ ആഴണം, ജീവൻ ഈശ്വരനിൽ ആഴേണ്ടത്. അങ്ങനെ വരണം, അത് അത് അവിടെ ചെന്ന് അവസാനിക്കണം, ജീവൻ ഈശ്വരനിൽ ആഴണം. അതിലൂടെയെങ്കിൽ അപ്പോ ക്രമമായിട്ടെടുത്തു കഴിഞ്ഞാൽ ജീവൻ ആരാകും, നമ്മൾ അർത്ഥം പറഞ്ഞ പോലെ ക്രമമായിട്ടെടുത്ത് ക്രമമായിട്ടെടുത്താൽ ഒന്നും മനസ്സിലാവുന്നില്ല. ക്രമമായിട്ടെടുത്താണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത് ശാസ്ത്രി സാർ. ഇന്ന് ഒരുപാട് പേര് പിന്തുടരുന്നത് ആ വ്യാഖ്യാനമാണ്. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ ആഴിയാവും. ആഴിയും തിരയും കാറ്റും ആഴുവന്നാല് ആഴിയും തിരയും കാറ്റും ആഴുവും. ആ നാലിന് പിന്നെ ക്രമമായിട്ട് പറഞ്ഞിരിക്കുന്ന എന്താണോ, ഞങ്ങളും മായയും നിന്മഹിമയും നീ. അപ്പോ ആഴി ആരായി, ഞങ്ങൾ നിത്യജീവന്മാർ ആണല്ലോ. ശരി, ഇനി ഈശ്വരൻ ആരാണെന്ന് നോക്കണം. ആഴിയും തിരയും കാറ്റും ആഴവും, ഈശ്വരൻ ആഴമായി, ഞങ്ങൾ ആഴിയായി, ഈശ്വരൻ ആഴമായി. അപ്പോ എന്താവും, ഞങ്ങൾ ആഴിയാകുന്ന ഞങ്ങൾ അല്ലേ, ആഴമാകുന്ന ഈശ്വരൻ ആഴണമെന്ന്, ആഴമാകുന്ന ഈശ്വരനിൽ ആഴിയാകുന്ന ഞങ്ങൾ ആഴണമെന്നാണ്. ആഴിക്ക് ആഴത്തിൽ ആഴാൻ പറ്റും, അങ്ങനെയാണ്. ആഴിക്കൊരിക്കലും ആഴത്തിലേക്ക് പോകാൻ പറ്റില്ല, എന്താ പറ്റാത്തത്? ആഴിയുടെ ആഴിയിൽ നിന്ന് പിരിക്കാൻ വയ്യാത്ത ഒന്നാണ് ആഴമെന്ന് പറയുന്നത്. ആഴിയുടേതാണ് ആഴം. അപ്പോ ആഴിയാകുന്ന ഞങ്ങൾ, അവിടെ ആഴി ഞങ്ങളെന്ന് പറയുന്നിടത്ത് തന്നെ പ്രശ്നമുണ്ട്. ആഴിന്ന് വരുമ്പോൾ അത് ഒന്നാണ്, ഞങ്ങളെന്ന് വരുമ്പോൾ ഒരുപാട് പേരുണ്ട്. ശരി പോട്ടെ, അത് പോട്ടെ, അതങ്ങ് വിടാം. എന്നാൽ ഈ ആഴി, ആഴിന്ന് വരുമ്പോൾ ഇതെല്ലാം കൂടെ ചേരുന്നതാണ്. അത് ആഴത്തിലേക്ക് പോകാന്ന് വെച്ചാൽ ഇതെല്ലാം കൂടെ ചുരുണ്ട് ചുരുണ്ട് ചുരുണ്ട് ചുരുണ്ട് എന്താണ്, ഒരു വലിയ അഭ്യാസം വരി. അങ്ങ് ആഴത്തിൽ പോണ്ടേ? അങ്ങനെ ഈ ആഴി ആഴത്തിലേക്ക് പോയ അവസാനം എന്ത് പറ്റും? ആഴിയും കാണത്തില്ല, ആഴും കാണത്തില്ല, രണ്ടും കാണത്തില്ല. കാരണം ആഴി ചുരുങ്ങുന്നതനുസരിച്ച് ആഴവും ചുരുങ്ങും. ഇല്ലേ, ഒരു സമാനത കണ്ടെത്താൻ പറ്റില്ല. ഒരു സമാന ധർമ്മം ഉപമയിൽ സമാന ധർമ്മം വേണം. ആഴി ആഴത്തിലേക്ക് ഒരു യാത്ര നടത്തിക്കഴിഞ്ഞാൽ ആഴിക്ക് ചുരുങ്ങി വരേണ്ടി വരും. അപ്പൊ ആഴും എന്ത് ചെയ്യും? ചുരുങ്ങും ചുരുങ്ങും. അതായത് നിങ്ങളൊന്ന് സങ്കല്പിച്ചു, കടലിലെ വെള്ളം വറ്റുന്നു, കടലിലെ വെള്ളം വറ്റുന്നു, വറ്റി വറ്റി വറ്റി വറ്റി അവസാനം ഞാൻ ആഴം കാണും. അങ്ങനെയല്ല പിന്നെ ഇങ്ങനെ ആഴി ആഴത്തിലേക്ക് പോകുന്നു. ഇതെല്ലാം എന്താ വഴി? എന്ന് വെച്ചാൽ ആ ഉപയിലെ സമാന ധർമ്മങ്ങൾ എന്താണെന്നാണ് നമ്മൾ ചിന്തിക്കുകയാണ്. യോജിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പോ ആഴിയെ നമ്മൾ ഈശ്വരനായിട്ട് എടുക്കുന്നു, അതിന്റെ ഉപരിഭാഗത്തുള്ള തിരകളായി ആരെടുക്കുന്നു? ഞങ്ങളെ എടുക്കുന്നു. ആ തിരകൾ അതിന്റെ നാമരൂപങ്ങളെല്ലാം വെടിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? ആ സമുദ്രത്തിലേക്ക് ആഴിയിലേക്ക് ഏകീഭവിക്കുന്നു, ഈശ്വരനിലേക്ക് ഏകീഭവിക്കുന്നു. ഇങ്ങനെ വളരെ വ്യക്തമാണ്, അതാണ് സംഭവിക്കുന്നത്. അതെങ്ങനെ സംഭവിക്കും? സമുദ്രത്തിലെ എന്താണ് ആ കാറ്റ് നിശ്ചലമായി നിരിക്കട്ടെ. നിശ്ചലമായി കഴിഞ്ഞാൽ തിരകളില്ല, നാമരൂപങ്ങളില്ല, പിന്നെ ജലം എന്താണ്? അവിടെ ഭേദമില്ല, ആഴിയെന്നോ ആഴമെന്നോ. ആ ജലത്തിന് ആഴിയിലേക്കും പോവാം, ആഴത്തിലേക്കും പോവാം. ആഴത്തിനും അത് തന്നെയാണ്. ഭൂമിയിലെ സാധർമ്മ്യം പറയുക, സമുദ്രം എന്നെടുത്തു കഴിഞ്ഞാൽ അവിടെ തിരയെന്നോ നടക്കൽ എന്താണ് നടുക്കടലെന്നോ ഭേദമുണ്ടോ? ഭേദം ചോദിക്കുന്നുണ്ട് മതത്തെക്കുറിച്ചുള്ള സംഭാഷണം. അപ്പൊ അതിന് ആഴി എന്നെടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഭേദമില്ല, ഒന്നായിട്ടെടുക്കും. ഭേദം എന്ന് പറയുന്നത് ഈ കാറ്റ് സൃഷ്ടിക്കുന്നതാണ് അലകൾ. അത് ഏതെങ്കിലും തരത്തിൽ അടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുന്നു? അത് അതിന് ആഴത്തിലേക്ക് പോവാം. കാരണം അവിടെ അതിന് പിന്നെ തടയാനൊന്നുമില്ല. അതെവിടെ എത്തിച്ചേരും? സമുദ്രത്തിൽ അടിയൊഴുക്കുകളുണ്ട്, സമുദ്രജലത്തിന് എവിടെയും എത്തിച്ചേരാം. അത് പ്രയാസമുള്ള കാര്യമില്ല. പക്ഷെ ഈ തിരകളാണ്, കാറ്റാണ് ശല്യം ഉണ്ടാകുന്നത്. അപ്പോഴാണ് തിരകളായി പുറമേ നിൽക്കുന്നത്. അതങ്ങ് വിടുക, ഇനി ഇവിടേക്ക് വരിക. ജീവൻ ആഗ്രഹിക്കുന്ന എന്തിനാണ്? ഈശ്വരനിലേക്ക് ചേരാനാണ്. ഈശ്വരനിലേക്ക് ചേരുക എന്ന് വെച്ചാൽ പിന്നെ ഒരിക്കൽ തിരിച്ചു വരണം. അതുകൊണ്ടാണ് പറയുന്നത് അതിന്റെ അഗാധതയിലേക്ക് പോകണമെന്ന്. അഗാധതയിലേക്ക് പോകണമെന്ന് പറയുന്നതാണ് തിരിച്ചു വരാതിരിക്കുകയാണ്. നിങ്ങളൊരു വലിയ കല്ലെടുത്ത് മെരീന ട്രഞ്ച് ഏറ്റവും ആഴമുള്ള പാർക്ക് അവിടെ ഇട്ട് കഴിഞ്ഞാൽ അതങ്ങ് ഏറ്റവും താഴേക്ക് പോകും. താഴേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ചെടുക്കാൻ ഒക്കത്തില്ല. കുറെ താഴേക്ക് അത് പോയി കഴിഞ്ഞാൽ നമുക്കൊരിക്കലും അതിനെ തിരിച്ചെടുക്കാൻ പറ്റില്ല. കുറെ കഴിഞ്ഞ പിന്നെ അവിടെ പോകാൻ പറ്റില്ല. പാസ് അത് വേറൊരാണ്, അതതിന്റെ സയൻസ് മർദ്ദം കൊണ്ട് അത് പിന്നെ പൊടിഞ്ഞു പോകും. കൊണ്ടുപോകാൻ ശ്രമിച്ചു അതൊക്കെ മറ്റൊരു വിഷയം. പക്ഷെ ആഴത്തിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്ന എന്താണ്? തിരിച്ചു വരരുത്. തിരിച്ചു വരിക എന്ന് വെച്ചാൽ വീണ്ടും ഒരു ജന്മം ഉണ്ടാകരുത്. അത്തരത്തിൽ ഏകീഭവിക്കണം. അതാണ് ഇപ്പോ ആ തിരകൾ എന്ന് പറയുന്നത് അതിന്റെ ജീവിതം അവസാനിപ്പിക്കണം, അത് ജലമായി മാറണം. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത് ജലമായി മാറിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ അതിന് ജലത്തിൽ പിന്നെ ആഴക്കടലെന്നോ തിരയെന്നോ ഉള്ള വ്യത്യാസം പിന്നെ മായ ആണ്. മായ എന്ന് പറയുന്നത് ഈശ്വരൻ തന്നെ പറഞ്ഞു, നീ മായയാണ് എന്ന് പറഞ്ഞു. പക്ഷെ ഒന്നുകൂടെ പറയുന്നുണ്ട് എന്താണോ, ആ മായയെ മാറ്റുമാണ്. പക്ഷെ മായ മാറ്റേണ്ട ഒരു സാധനമാണ്. മായ മാറി ഈശ്വരൻ മാറും. അതുകൊണ്ട് മായ ഈശ്വരൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതുവരെ വിചാരിച്ചിരുന്ന പോലെ അല്ലല്ലോ, മായ ദൈവമാണല്ലോ എന്ന് വിചാരിക്കും. പക്ഷെ അവസാനം എന്താ പറയുന്നത്, മായയെ മാറ്റി സായുജ്യം നൽകും ആര്യൻ, ആര്യൻച്ച ഗുരു, ആ ഗുരു നീയാണ് എന്നാണ്. അപ്പം അവിടെ മായയെ മാറ്റുക എന്ന് പറയുന്നത് ഈശ്വരന്റെയാണ് മായ. പക്ഷെ ആ മായ ആര് മാറ്റും, ഈശ്വരന്റെ സ്വന്തമായിരിക്കുന്ന മായയെ മാറ്റുന്ന ആരാണ്, ഗുരുവാണ്. ഇനി ഈശ്വരന്റെ സ്വന്തം മാത്രമല്ല, ഈശ്വരൻ തന്നെ ആയിരിക്കുന്നു മായ. പക്ഷെ എന്നാലും എന്ത് ചെയ്യും, ആ മായ ഗുരു മാറ്റും എന്നാണ്. അങ്ങനെ മാറ്റിക്കഴിയുമ്പോൾ അവിടെ ജീവൻ ഈശ്വരൻ എന്നൊരു ഭേദമില്ല. അതിനെയാണ് കൂടെ കാണിക്കുന്നത്. അവന് ഒരിക്കൽ മാറിക്കഴിഞ്ഞാൽ പിന്നീട് അവൻ ഒരിക്കലും വീണ്ടും ഒരു തിരയായി വരുന്നില്ല. അവനാ സമുദ്രത്തിന്റെ അഗാധതയിൽ സമുദ്രമായി തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ്, തിരിച്ചു വരാതിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോ ഇവിടെ പറയുന്നത് ഇനി വരുന്ന ഭാഗമായിട്ട് യോജിക്കും. ആഴമേറും നിൻ മഹസ്സാം, ആഴമേറുന്ന ആ ചൈതന്യം ാണ് ജ്യോതിസ്. അതിലെന്ത് വരണം, ഞങ്ങൾ ആഴണമെന്നാണ്. എന്താണ് ആഴമേറും നിൻ മഹസ്സാം, ആഴിയിൽ ഞങ്ങൾ ആകവേ എന്നാണ്. അങ്ങ് വിട്ടുകളെ വരും പൂർണമായും. ഒരിക്കലും തിരിച്ചു വരാത്ത രീതിയിൽ അങ്ങോട്ട് ആഴ്ന്നു പോകണം, ഏകീഭവിക്കുക എന്നുള്ളത്. തിരിച്ചു വരാത്ത ആ ഏകീഭാവം അതിനാണ് പറയുന്നത്. ആ ഏകീഭാവം എങ്ങനെ സംഭവിക്കും, ഗുരു ഈ മായയെ മാറ്റുമ്പോൾ. അത് പൂർവമായിട്ട് അപ്പോ അങ്ങനെ മാറിക്കഴിഞ്ഞാൽ ഈ മേളിൽ തിരകളായിരിക്കുമ്പോൾ വരുന്ന ഈ തലതല്ലലും ദുഃഖവും ഇതെല്ലാം മാറും. മാറുക എന്ന് പറഞ്ഞാൽ എന്താണ്, എന്നേക്കുമായി മാറും. ഒരിക്കലും തിരിച്ചു വരാത്ത രീതിയിൽ അത് മാറുന്നു. അതാണ് സുഖം മാറണം. അതാണ് സുഖം എന്ന് പറയുന്നത്. സുഖമായി വാഴുക എന്ന് പറയുന്നതാണ്. ഇപ്പൊ സുഖം നമ്മുടെ ജീവിതത്തിലുണ്ട്, ഇപ്പോഴും ഉണ്ട് സുഖം അല്ലേ. നമ്മുടെ ജീവിതത്തിൽ ഇപ്പോഴും സുഖമുണ്ട്, സുഖമില്ലാതെയൊന്നുമില്ല. പക്ഷെ ഈ സുഖം എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടിട്ട് ദുഃഖം വീണ്ടും വരും. ഇവിടെ പറയുന്ന അങ്ങനെയല്ല, സുഖമായി വാഴണം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം, ആ സുഖം നിത്യമായ സുഖമായി, നിത്യനിരതിശയമായ സുഖം എന്നൊക്കെ പറയും. അത് ഈശ്വരനോട് ഒന്നായി പോകുന്ന സുഖമാണ്. അതിനെ കുറിച്ചാണ് ഗദ്യകൃതി പറഞ്ഞിരിക്കുന്നത്. ഇവിടെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നു. നാമം ദൈവവും ഒന്നായിരിക്കുന്നു, ഇതാ പറയുന്നു. ഇനി നമുക്ക് വ്യവഹരിക്കുന്നതിന് പാടില്ല. ഓ ഇതാ നാം ദൈവത്തോട് ഒന്നായി പോകുന്നു. അതിനാണ് പറയുന്നത് എന്താണ് ആഴണം വാഴണം എന്ന് പറയുന്നത്. ഏത് കൃതിയിലാണ്? എന്റെ അവസാനം ഏതാണ്? ദൈവചിന്തന രണ്ട്. അപ്പൊ ഒരു തിരയുടെ അവസ്ഥയുണ്ട്. ആ തിര അതിന്റെ നാമരൂപങ്ങൾ വിട്ടുകഴിഞ്ഞാൽ എന്തായി? ആ സമുദ്രവുമായി ഏകീഭവിച്ചു ഒന്നായി. അവിടെ പിന്നെ വ്യത്യാസമൊന്നുമില്ലതാണ്. അതാണ് ദൈവത്തിനോട് ഒന്നായി പോകുന്നു എന്ന് പറയുന്നത്. പിന്നെ അവിടെ വ്യവഹാരങ്ങളൊന്നുമില്ല. പിന്നെ അവിടെ നിത്യമായ സുഖമായ നിലനിൽപ്പാണ്. കാരണം ദൈവം എന്ന് പറയുന്നത് എന്താണ്? നീ സത്യം ജ്ഞാനം ആനന്ദം. ദൈവം ആനന്ദ സ്വരൂപനാണ്. അപ്പോ അങ്ങനെ ആ ദൈവത്തോടെ ഏകീഭവിച്ച അവനും എന്തായിരിക്കും? ആനന്ദമായിരിക്കും. ദൈവത്തെ എന്താ പറഞ്ഞത്? നീ സത്യവും ജ്ഞാനവും ആനന്ദവും എന്നാണ്. അപ്പൊ ആ ദൈവത്തോട് ഒരാൾ ഏകീഭവിച്ചു കഴിഞ്ഞു. എന്തായിരിക്കും അത്? ആനന്ദമായിരിക്കും എന്നാണ്. അത് നമ്മുടെ ലോകത്തും അങ്ങനെയാണ്. നിങ്ങളിപ്പോ ഇവിടെ വരുന്നു, ഇവിടെ ശാന്തി സമാധാനമൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ശാന്തിയും സമാധാനവും. അല്ല, ഇവിടെ അശാന്തിയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് വരും? അശാന്തി ഉണ്ടാകും. എനിക്കും വരും അശാന്തി. അതെവിടെയായാലും അങ്ങനെയാണ്. നമ്മൾ പുറത്തിറങ്ങിയാലും അങ്ങനെ, നമ്മുടെ വീട്ടിലായാലും അങ്ങനെ തന്നെ. അവിടെ ശാന്തി ഉണ്ടെങ്കിൽ നമുക്ക് ശാന്തി വേണം. അവിടെ അശാന്തിയാണെങ്കിൽ അവിടെ നമ്മൾ അശാന്തരാകും. അതുപോലെ ഈശ്വരനോട് ഒന്നായി പോയാൽ, ഇവിടെ പറയുന്നത് ഞാൻ ഒന്നായി പോവുകയാണെന്നാണ് പറയുന്നത്. ഒരു തന്റെ തന്നെ ചിന്തകളെ കുറിച്ച് പറയുകയാണ്. ഈ പറയുന്നതൊക്കെ ചിന്തയാണ്. ഞാൻ ഈശ്വരനോട് ഒന്നായി പോകുന്നു, ഇനി ഇതിനെക്കുറിച്ചൊന്നും പറയാനില്ല എന്ന് പറയുമ്പോൾ ഒരു തിര കടലായി മാറുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. തിരയും കടലും ആയാലും ഇത് ശരിയാകത്തുള്ളൂ. വേറെ ഒരിടത്തും ഇതിന് സമാനതകളില്ല, സമാന ധർമ്മങ്ങൾ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഒരവസ്ഥയിൽ നിന്ന് വേറൊരു അവസ്ഥയിലേക്ക് മാറും. ഇന്നത്തെ അവസ്ഥയിൽ നിന്ന് എന്ത് ചെയ്യുന്നു? വേറൊരു അവസ്ഥയിലേക്ക്. അപ്പോൾ ആനന്ദം അതെങ്ങനെയായിരിക്കും? ഈശ്വരൻ ആനന്ദനാണ്. ജീവനെ സംബന്ധിച്ചിടത്തോളം ആനന്ദത്തെ ഓമിക്കുന്ന എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ തലയിൽ വലിയൊരു 100 കിലോ ഭാരമെടുത്ത് നിങ്ങളുടെ തലയിൽ വെച്ച് നടക്കാൻ പറഞ്ഞു നടക്കുന്നു. നമ്മൾ കഴുത്തുറയ്ക്കുന്നില്ല, ബലക്കുന്നില്ല. അങ്ങനെ നടന്നു പോകുമ്പോഴാണ് വഴിയിലൊരു ചുമട് താങ്ങി കാണുന്നത്. ചുമട് താങ്ങി എന്ന് പറഞ്ഞാൽ മനസ്സിലാവും, പഴയകാലത്തുണ്ടായിരുന്നു. രണ്ട് കല്ല് നിർത്തി എന്റെ മേളിലൊരു കല്ല് കയറ്റി വയ്ക്കും. അപ്പൊ അതൊന്നും ഒരിടത്തും കാണാനില്ല. അതൊക്കെ പോയി ഇന്നതിന്റെ ആവശ്യമില്ല. ഇന്ന് ചുമടായിരുന്നു താങ്ങാറില്ല. അതൊക്കെ ഇന്ന് ടിപ്പറാ താങ്ങുന്നത്. പണ്ട് ഈ റോഡുകളുടെ സൈഡിലെല്ലാം ഉണ്ടായിരുന്നു ചുമട് താങ്ങി. വഴിയമ്പലങ്ങളും ചുമട് താങ്ങി. ഞാൻ എന്റെ കുട്ടിക്കാലത്ത് ഒരുപാട് ചുമട് താങ്ങിയത് പലയിടത്തും ഇരിക്കുന്ന ആൾക്കാരുണ്ട്. ആൾക്കാരൊക്കെ പിന്നെ മോഷ്ടിച്ചുകൊണ്ടുപോയി. അപ്പോൾ ഈ വലിയ ഭാരവുമായിട്ട് പോകുന്നു, വേർത്ത് വലിച്ചു പോകുമ്പം നിങ്ങൾ ആ ഭാരത്തെ ആ ചുമട് താങ്ങിയിലേക്ക് ഇറക്കി വയ്ക്കുമ്പോൾ എന്തൊരാശ്വാസവും ശാന്തിയും സുഖവുമാണോ തോന്നുന്നു? അതാണ് ഇവിടുത്തെ സുഖം എന്ന് പറയുന്നത്. അവിടെ പ്രത്യേകിച്ചൊന്നും വന്നൊന്നുമില്ല. പിന്നെ എന്ത് ചെയ്തു? ഉണ്ടായിരുന്ന ഭാരം ഒഴിഞ്ഞു പോയി. അത് തന്നെ സുഖം. അങ്ങനെ അതിനെ പറയണം. അവരുണ്ടായിരുന്ന എല്ലാ കഷ്ടപ്പാടുകളും മാറി. നിങ്ങൾ ആരെങ്കിലും ചുമട് ചുമന്നിട്ടുണ്ടോ? തലയിൽ വെച്ച് ഉണ്ടോ? ഉണ്ടോ? വെറുതെ പറയുന്നത് ഗമയടിക്കാൻ പറയുന്നു. ഞാൻ ചുമന്നിട്ടുണ്ട്. അഞ്ചിട അരിയോ? ഞാൻ ചാണകം കൊട്ടയിൽ തലയിൽ വെച്ച് ചുമന്നു കൊണ്ടുപോയിട്ടുണ്ട്. എത്ര ഒരു ദിവസം മുഴുവൻ ചുമന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇത് ഇറക്കി വെക്കുമ്പോൾ ഉള്ള ആ എന്താണ് സുഖം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത് ഉദാഹരണമായിട്ട് പറഞ്ഞത്. എന്താണ് അത്? മുതുകത്തായിരിക്കും. ഒന്നും വിടത്തില്ല. വയലാൾ എനിക്കാത്ര വിശ്വാസം വരുന്നില്ല. ഇവിടത്തെ കാര്യം ഇവിടെ ഏതിലാണ് ആ വിലാസ അതായത് ആ ഇല്ല ഈ പുസ്തകം മറിച്ചു നോക്കാൻ വേണ്ടി പാടും ആത്മവിലാസതയാണ് അതിനകത്താണ് ഞാൻ പറഞ്ഞു തിരിഞ്ഞു പോയി തെറ്റിപ്പോയത് അപ്പോ ഇതാണ് അതാണ് അവിടെ ഒന്നാകലെന്ന് പറയുന്നത് ആ ഭാരം ഭാരം എന്ന് പറയുന്നത് മാറിപ്പോകുമ്പോൾ കിട്ടുന്ന ഒരു സുഖം അതുപോലെ ഈശ്വരനോട് ഏകീഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന സുഖം അതിനെ കുറിച്ച് അവിടെ പറയുന്നു പോയിത നാം ദൈവത്തിനോട് ഒന്നായി പോകുന്നു അതെ അപ്പൊ അതുകൊണ്ട് ഈ സമാനതകൾ രണ്ടും തമ്മിലുണ്ട് ആ സമാനതകൾ കണ്ടെത്തണം എന്നാലേ അവിടെ നമുക്കിതിനെ ഒരു ചേരുംപടി ചേർക്കാൻ പറ്റും അത് ഇനി ഇത് തന്നെ ഇക്കാര്യം തന്നെ വേറെടുത്ത് പറയുന്നു അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ ശാസ്ത്രി സാർ അങ്ങനെ വ്യാഖ്യാനിച്ചു ശാസ്ത്രി സാറിനോട് എനിക്ക് വലിയ ഞാൻ വളരെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ശാസ്ത്രി അതൊന്നും സംശയമൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഒരു വലിയ പണ്ഡിതൻ മാത്രമല്ല അദ്ദേഹം ഒരു വളരെ എന്താണ് നല്ലൊരു വ്യക്തി കൂടെയാണ് പരിചയപ്പെടുന്നു നമുക്ക് വളരെ ആദരവ് തോന്നുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമ കൂടെയാണ് പക്ഷെ ഇങ്ങനെ പല അബദ്ധങ്ങളും പറയും വലിയ പണ്ഡിതനോ പിന്നെ വേറെ ഒരു പ്രശ്നം കൂടെ ഉണ്ടായിരുന്നു എന്താണ് ഇടയ്ക്കിടയ്ക്ക് തല ചൂടാവും അങ്ങനെ ഒരു കുഴപ്പം കൂടെ ഉണ്ട് അങ്ങനൊരു പ്രശ്നം സാറിന് നമ്മുടെ സച്ചിദാനന്ദ സ്വാമിയൊക്കെ ശാസ്ത്രി സാറിന്റെ ശിഷ്യന്മാരാണ് വിശുദ്ധാനന്ദ സ്വാമി ഞാൻ പഠിച്ചിട്ടില്ല പക്ഷെ ഞാൻ ഇവിടെ ഉള്ളപ്പോ സാർ കൂടെ വരികയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതേ കാര്യം പറയുന്നുണ്ട് അവിടെ കടലും തിരയും ഏകീഭവിക്കുന്നതിനെ കുറിച്ച് 56-ാമത്തെ പട്ടി ഞാൻ മുമ്പൊന്ന് വായിച്ചാണ് അവിടെ നിന്ന് നോക്കുമ്പോൾ മനസ്സിലാക്കാം ഇത് കടലും തിരയുമാണ് വേറൊന്നുമല്ല കടലിലും തിര പോലെ കായം ഓരോന്ന് ഉടനുടനേറി ഉയർന്ന് അമർന്നിടുന്നു മുടിവിതിനെങ്ങിതു ഹന്ത മൂല സംവിത് കടലിൽ അജസ്രവുമുള്ള കർമ്മമത്രേ 56 കടലിലെഴും കടലിൽ ഉയരുന്ന ഇപ്പൊ കടലെന്തായി ഉടരൂപകമായി പറഞ്ഞിരിക്കുന്നു പോലെ എന്ന് പറഞ്ഞിട്ടുണ്ട് കടലെന്തായി അറിവായി ഈശ്വരനായി അതിലെഴുന്ന ഉയരുന്ന തിര പോലെ തിര പോലെയാണെന്ത് കായം ഓരോ ഈ രൂപങ്ങൾ കായം എന്ന് വെച്ചാൽ ശരീരമെന്നാണ് നമ്മുടെ അടുക്കളയിലെ കായമല്ല തിരിക്കരുത് ഓരോ ശരീരങ്ങളും അത് മനുഷ്യന്റെ ശരീരം മാത്രമല്ല ഈ കാണുന്ന ഓരോന്നും എല്ലാ ഈ രൂപങ്ങളും ഇങ്ങനെ ഉയർന്നു വരുന്നത് എന്താണ് അറിവാം ആഴിയിൽ നിന്നും വരും എല്ലാ ഉടമ്പിനും അതിനാണ് ഇവിടെയും പറയുന്നത് അതേ കാര്യം തന്നെയാണ് പറയുന്നത് നോക്കുക അവിടെ ഇവിടെയും തമ്മിലുള്ള ബന്ധം അറിവാകുന്ന ആഴിയിൽ നിന്ന് വരുന്ന ഉടമ്പ്. അതുകൊണ്ട് പറയുന്നത് കടലിലും തിര പോലെ. തിര പോലെ എന്ന് പറഞ്ഞിരിക്കുന്ന എന്തുകൊണ്ട്? ഈ അറിവാകുന്ന കടലിൽ നിരന്തര സൃഷ്ടി സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. തിര എന്ന് പറയുന്നത് എപ്പോഴും ഇങ്ങനെ തലതല്ലിക്കൊണ്ടേയിരിക്കും, അതിനൊരു വിശ്രമം. സൃഷ്ടിയും അങ്ങനെ തന്നെ നിരന്തരം ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു. തിര പോലെ കായം ഓരോന്ന് ഉടനുടനേറി ഉയർന്ന് അമർന്നിടുന്നു. കായം ഓരോന്നും ഓരോ രൂപങ്ങളും ഉടനുടൻ എന്ന് പറഞ്ഞാൽ ഒന്ന് പറയുക ഒന്നായി. അപ്പൊ കാലതാമസമില്ല, ഉടന്റെ തീരത്ത് പോയിരുന്നു ഈ പദ്യങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിച്ച് നോക്കുന്നത് പണ്ട് എനിക്കൊരു രസമായിരുന്നു. അന്ന് ആ കടൽ തീരത്ത് ആൾക്കാരില്ലേ, ഇന്ന് അവിടെയൊക്കെ പോയിരിക്കാൻ പറ്റൂ? പറ്റൂ? ഇന്ന് പറ്റുമോ അവിടെ പോയിരിക്കാൻ? ഇന്ന് പറ്റത്ത്. പണ്ട് ഞങ്ങൾ ആ കടലിന്റെ തീരത്ത് പോയിരുന്നു, അവിടെ ഒരു ശല്യമില്ല, ഒരു മനുഷ്യരുമില്ല. ആ റെസ്റ്റ് ഹൗസിന്റെ പിൻവശത്ത് പോയിരുന്നു കഴിഞ്ഞു, ഒരു മനുഷ്യനും വരക്കില്ല. അപ്പൊ കടലിനെ കണ്ട് ഇങ്ങനെ ഇതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന നല്ല രസമായിരുന്നു. ഞാൻ മിക്കവാറും വൈകുന്നേരം അവിടെ പോയിരിക്കുന്നു. ഒരു നടത്തിയായി കടൽ കാണുകയും ചെയ്യും. കടലിലെഴും തിര പോലെ കായം ഓരോന്ന് ഉടനുടൻ, കായം ഓരോന്ന്, ഓരോരോ ഉടമ്പുകളും മനുഷ്യന്റെ ശരീരം മാത്രമല്ല എല്ലാം ഉടനുടൻ ഒന്നിനു പിറകെ ഒന്നായി ഏറി ഉയർന്ന് അമർന്നിടുന്നു. ഇത് മനുഷ്യന്റെ ജീവിതത്തെ കുറിച്ച് പറയുകയാണ്. ഏറുന്നു, ഏറുക എന്ന് പറഞ്ഞാൽ ഉയർന്നു വരിക, അതിന്റെ ഉത്പത്തിയെ കുറിച്ച് പറയുന്നു. പിന്നെ ഉയർന്നെന്ന് പറയുമ്പോൾ അതിന്റെ നിലനിൽപ്പാണ്, അങ്ങനെ നിൽക്കുന്നു. പിന്നെ അമർന്നിടുന്നു എന്ന് പറയുമ്പോൾ അത് ആ കടലിലേക്ക് തന്നെ വിലയിക്കുന്നു. ജനനം, ജീവിതം, മരണം, അതിനാണ് ഏറി ഉയർന്ന് അമർന്നിടുന്നു. ഇതാണ് സംഭവിക്കുന്നത്. നമ്മളിവിടെ കാണുന്നു അത് തന്നെയാണ്. നമ്മൾ ഓരോരുത്തരും കാണുന്നത് അതാണ്. നിരന്തരം ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഓരോരുത്തരും ജനിക്കുന്നു, കുറെ കാലം ജീവിക്കുന്നു, കുറെ കാലം ചത്തുപോകുന്നു, എങ്ങോട്ടോ പോകുന്നു, ഒരു പിടിയും എവിടെ നിന്ന് വന്നു അതും അറിയത്തില്ല. മുടിവ് ഇതിന് എങ്ങും മുടിവ്, ഇതിന് എവിടെയാണ് ഒരു അവസാനം? ഇതിന് എന്ന് വെച്ചാൽ ഈ കടലിലെ തിരകളൊക്കെ എന്നാണെന്ന് ശമിക്കുന്നതെന്നാണ്. അപ്പോൾ ഈ ജന്മം, ജീവിതം, മരണം എന്ന് പറയുന്ന ഇതാണ് നമ്മൾ ചുറ്റും കാണുന്നത്, നമ്മളിലും കാണുന്നത് അതാണ്. ഇതിനെന്നാണൊരു അവസാനം എന്നാണ്. ഹന്ത, ഹന്ത എന്ന് പറയുന്നത് ആശ്ചര്യവുമാകാം, സങ്കടത്തിനും പ്രയോഗിക്കും രണ്ടും. ഇതൊരു എന്താണ്, ഇങ്ങനെ ചോദിക്കുമ്പോൾ ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യം പോലെ ചോദിക്കുമ്പോൾ ഒരാളെ സംബന്ധിച്ച് അതിൽ ആശ്ചര്യമുണ്ട്, ഇതിങ്ങനെ തുടരുന്നതിനെ സംബന്ധിച്ച് ദുഃഖമുണ്ട്, രണ്ടുമുണ്ട്. ഇത് അവസാനിക്കുന്നില്ലല്ലോ എന്നുള്ള ഒരു ദുഃഖമുണ്ടാകാം. അയാൾ തന്നെ കുറിച്ച് തന്നെ ചിന്തിക്കുകയാണ്, അങ്ങനെ തന്നെ കുറിച്ച് ചിന്തിക്കുകയാണ്. ഞാൻ ഇതുപോലെ പലതവണ ജനിക്കുകയും ജീവിച്ചിരിക്കുകയും മരിക്കുകയും ചെയ്ത് ഇത് എന്ന് തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെ കുറിച്ച് ചിന്തിച്ച അതൊരു സങ്കടമാണ്. എന്തുകൊണ്ട്? അവസാനിക്കാത്തതുകൊണ്ട് സങ്കടം. ഇനി തന്നെ കുറിച്ച് തന്നെ ചിന്തിക്കുമ്പോൾ തനിക്ക് ഇതൊരു പിടിയും കിട്ടുന്നില്ല. എവിടുന്നാ താൻ ഇങ്ങോട്ട് വന്നത്? ഇനി എങ്ങോട്ടാ പോകുന്നത്? അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതൊരു ആശ്ചര്യവുമാണ്. ഇതിന്റെ തത്വം അറിയാത്തവരെ സംബന്ധിച്ചാണ് ഇതിന് ആശ്ചര്യവും സങ്കടവുമില്ല. ഇതിന്റെ തത്വം അറിഞ്ഞവനെ സംബന്ധിച്ചിവിടെ ആശ്ചര്യപ്പെടാനൊന്നുമില്ല, സങ്കടപ്പെടാനുമില്ല. അവരിതിന്റെ തത്വത്തെ അറിഞ്ഞു, ആ അവരുടെ അറിവിൽ അവർ സംതൃപ്തരാണ്. തത്വത്തെ അറിഞ്ഞവന് ആശ്ചര്യമൊന്നുമില്ല. അവർക്ക് ഇതിന്റെ രഹസ്യം മനസ്സിലാക്കി. എന്താണ് രഹസ്യം? മൂലസംയുത് കടലിൽ അജസ്രവുമുള്ള കർമ്മം മാത്രേ. ഇതാണ് ഇതിനെക്കുറിച്ചുള്ള ഒരു തത്വജ്ഞാനിയുടെ വെളിപ്പെടുത്തൽ, ഒരു മൂലസംവിത് കടലുണ്ട്, നമ്മൾ ഈ കാണുന്ന കടലാണ് സംവിത്ത് എന്ന് വെച്ചാൽ അറിവ്. സമ്പൂർവത്തിലുള്ള വിദ്ജ്ഞാനേ ക്ഷിപ്പത്തെയാണ് സംവിത്ത്, സംസ്കൃത ശബ്ദമാണ്, അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. മൂലസംവിത് എന്ന് പറയുന്നത് എന്താണ്? ഇതിനെല്ലാം എന്താണ് ആധാരമായിരിക്കുന്ന അറിവാം ആഴി, ആഴിയാകുന്ന ഈശ്വരൻ, അത് പറയാൻ വേണ്ടിട്ട് ഞാൻ ഇവിടെ വന്നത്. ആ മൂലസംവിത് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. കാരണം മൂലസംവിത് എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഈ അറിവൊക്കെ ഉണ്ടല്ലോ, ആ അറിവെന്ന് പറയുമ്പോൾ ഇങ്ങനെ ഉണ്ടാവുന്ന നശിച്ചൊക്കെ പോകുന്നു. അപ്പൊ അത് അതിൽ പരിമിതിപ്പെടുത്തി കളയരുത്. പിന്നെ എവിടേക്ക് പോണം? മേലായ മൂല മതിയാ എന്താണ് അവൃതം ജനൻ എന്നൊക്കെ പറഞ്ഞു. ഒന്നായ മാമതി എന്ന് പറഞ്ഞു. അവിടെയൊക്കെ മതി മതി എന്ന് പറയുന്ന ശബ്ദം ഉപയോഗിക്കും. മതി എന്ന് വെച്ചാൽ മലയാളത്തിലും മതിയല്ല, ഇത്രയും മതിയെന്നല്ല. പിന്നെന്താണ് മൂലസംവിത്ത്? വെറും ബുദ്ധി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ എന്ത് പറയണം? അറിവാം ആഴിയിൽ, അത് അറിവാകുന്ന ആഴിയാണ്. ഇതിനെ കുറിച്ചാണ് അറിവെന്നുള്ള കൃതിയെ പറഞ്ഞിരിക്കുന്നത്, അല്ലാതെ സാങ്കേതിക സിദ്ധാന്തവും. അതൊക്കെ അബദ്ധമാണ് അങ്ങനെയൊക്കെ പറയുന്നത്. അപ്പൊ ആ മൂലസംയുക്താകുന്ന കടൽ, അപ്പൊ ഇവിടെ കടൽ പോയി, ഇനിയിപ്പോ സംയുക്ത് മാത്രമേ ഉള്ളൂ. അത് രൂപകമായി പറഞ്ഞിരിക്കുകയാണ്. അത് കടലൊന്നുമല്ല, അതെന്താണ് ജ്ഞാനസമുദ്രം എന്ന് വേണമെങ്കിൽ പറയാം. അത് എന്നെ കൂടെയും പറഞ്ഞിരിക്കുന്നു. അതിൽ അജസ്രവുമുള്ള നിരന്തരം, അജസ്രവം എന്ന് വെച്ചാൽ നിരന്തരം, അന്തരമില്ലാതെ. അതാണ് നേരത്തെ പറഞ്ഞ എന്താണ് ഉടനുടൻ, അതിനാണ് അജസ്രം എന്ന് പറയുന്നത്. നിരന്തരം ഉള്ള കർമ്മമത്രേ, ആ കടലിലെ കർമ്മമാണ് ഈ കാണുന്ന മുഴുവൻ. ഇതിനെ മൊത്തത്തിനൂടെ ചേർത്ത് പറഞ്ഞിരിക്കുന്ന ഒരു പേരാണ് എന്ത്? അത് മായയും ജീവന്മാരും എല്ലാം കൂടെ ചേർത്ത് പറഞ്ഞാൽ അതിനൊരു പേര് പറയുന്നതാണ് കർമ്മം. കർമ്മദർശനത്തിൽ പറയും, നമുക്ക് അവിടെ പോകുമ്പോൾ അത് കുറച്ചുകൂടെ വ്യക്തമാണ്. അപ്പോ ഈ ഇങ്ങനെ ആ സമുദ്രത്തിൽ എന്താണ് ചിത് സമുദ്രം, ആ ചിത് സമുദ്രത്തിൽ ഇങ്ങനെയുള്ള ഈ ഓരോ ഉടലുകളും ഇങ്ങനെ ഉണ്ടായി മാറുന്നതിന് ഒരു കാരണം വേണം. ആ കാരണത്തിനാണ് പറയുന്നത് കർമ്മം എന്ന് പറയുന്നത്. കർമ്മം എന്ന് വെച്ചാൽ പ്രവൃത്തി എന്നർത്ഥം. പ്രവൃത്തി എന്ന് വെച്ചാൽ ശക്തി എന്നർത്ഥം. ആ ശക്തിയാണ് കർമ്മം എന്ന് പറയുന്നത്. പ്രവൃത്തി ശക്തിയാണ്. ശക്തനിലിരിക്കുന്ന ശക്തി, അതാണ് പ്രവൃത്തി. പ്രവൃത്തിയായി നമ്മൾ കാണുന്നു. ഒരാളിപ്പോ ഓടിയും ചാടിയൊക്കെ ചെയ്തു, ഓടിയും ചാടിയും ചെയ്യുന്നതിനാണ് നമ്മൾ പറയുന്ന പ്രവൃത്തി. ശരിക്കും ഓട്ടവും ചോട്ടവും എന്നൊക്കെ പറയുന്ന എന്താണ്? ആ വ്യക്തിയിലിരിക്കുന്ന ശക്തിയാണ്. അതിനാണ് ശരിക്കും കർമ്മം എന്ന് പറയുന്നത്. എന്തുകൊണ്ട്? അയാളുടെ ആ ശക്തി ഇല്ലെന്നിരിക്കട്ടെ, ഓടാനോ ചാടാനോ, അയാൾ ഓടത്തില്ല ചാടത്തില്ല. അപ്പൊ അതിനകത്തുള്ള കർമ്മം എന്ന് പറയുന്ന ആ ശക്തിയാണ്. അതിനാണ് അടുത്ത് പറഞ്ഞിരിക്കുന്നത് അലയേറും ആഴിയിലുണ്ട് അനന്ത മായാകല. മായാകല എന്ന് വിളിക്കുന്ന അതിനാണ് ആ ശക്തിയാണ്. അറിവിന് ശക്തി അനന്തമുണ്ടെന്ന് പറഞ്ഞു ഇവിടെ പറഞ്ഞു. അനന്തമായ കല. നമ്മൾ നേരെ ചർച്ച ചെയ്തതാണ്, ഇത് കല്യാണ, ഇത് അനാദിയാണ്. ഈ ശക്തി അനാദിയായതുകൊണ്ട് അനാദികാലമായി നിരന്തരമായി ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. നിരന്തരം ഉടലുകൾ ഇങ്ങനെ മാറി മാറി സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ ഇവിടെയും പറയുന്ന എന്താണ്, ഇതിൽ ഈ തിര പോലെ ഉയരുന്നതാണ് ഈ ഓരോ ഉടമ്പുകളും, അതാണ് ജീവന്മാര്. ഇങ്ങനെ നമ്മളെല്ലാവരും ആ തിരകളുടെ സ്ഥാനത്താണ്. ഇതിങ്ങനെ ഉയർന്നു വരുന്നതിന് ആധാരമായിരിക്കുന്ന ആ കടലെന്ന് പറയുന്നത് തന്നെയാണ് എന്ത്, മൂല സംവിത്ത്. അപ്പോ ആ ദൈവദേശത്തെ കുറിച്ച് ചിന്തിക്കുന്നവർ ഇതുകൂടെ ഒന്ന് ചിന്തിക്കണ്ടേ, എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഒരുപാട് നമ്മൾ ഇതിനെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ട് ഇത്രയും പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എന്നാണ് എന്റെ ഒരു പ്രതീക്ഷ. കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഇതിന് അവസാനം എവിടെ എന്ന് ചോദിക്കുന്നത് പറഞ്ഞല്ലോ, ഇത് കാണുമ്പോൾ ആശ്ചര്യപ്പെടുന്നവരും ഇത് കാണുമ്പോൾ സങ്കടം വരുന്നവരുമാണ്. ഇതിനൊക്കെ ഒരു അവസാനമുണ്ടോ എന്ന് ചിന്തിക്കുന്നു. പക്ഷെ ഇതിന്റെ തത്വം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അവിടെ ആശ്ചര്യമില്ല, സങ്കടമുണ്ട്. അതാണ് അടുത്ത് ആ തത്വത്തെ അറിഞ്ഞയാളിന്റെ അഭിപ്രായമാണ് പറയുന്നത്. എന്ത്, ഏത് ഇത്രയേ ഉള്ളൂ ആ മൂല സംയത് കടലിൽ. എന്താണ് ഇത് നിരന്തരം ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് മൂല സംയത് കടലിലെ എന്താണ് ഒരു കർമ്മമാണെന്ന് ഗുരു പറഞ്ഞു. ഗുരു അറിഞ്ഞതിന് ശേഷം എല്ലാം ഇവിടെ വിട്ടുപോയി. എന്തേ ശരീരമൊക്കെ ഉപേക്ഷിച്ചു, നമ്മൾ സമാധിയായി എന്ന് പറഞ്ഞു. അപ്പൊ ഗുരുവിന് മനസ്സിലായത് മൂല സംയത് കടലിലെ ഒരു കർമ്മം. പക്ഷെ ഗുരു ഇതറിഞ്ഞ് എല്ലാം വിട്ട് പോയതിന് ശേഷം നമ്മളെന്ത് ചെയ്യുന്നു, വീണ്ടും ഇത് കണ്ടുകൊണ്ടേയിരിക്കുന്നതാണ്. അതെ അജസ്രം എന്ന് പറഞ്ഞു. അല്ലേ, ഗുരു അറിഞ്ഞ് പോയെന്ന് വിചാരിച്ച് നമുക്കിത് കാണാതിരിക്കാൻ പറ്റും, നമ്മൾ കാണുന്നില്ലേ. ഇതാണ് അജസ്രം എന്ന് പറയുന്നത്. വീണ്ടും ഇത് തുറന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ഇത് ഇനി എത്ര കാലം ഇതൊക്കെ ആൾക്കാർ വായിക്കുന്നു, അത്രയും കാലം അവരെന്ത് ചെയ്യും, അജസ്ര ഇത് കണ്ടുകൊണ്ടേയിരിക്കും. ഇതിനെക്കുറിച്ച് ബോധമുള്ളവർ കുറിച്ചല്ല പറയുന്നത്, ബോധം ഇല്ലാത്തവരാണ് ഇത് അജസ്രം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് ബോധമുള്ളവരെ സംബന്ധിച്ച് അത് അവിടെ അവസാനിച്ചു. അതിനാണ് മുക്തി എന്ന് പറയുന്നത്. അവർ പിന്നെ ഈ ഇങ്ങനെ എന്താണ് ഇങ്ങനെ അജസ്രം ഇതിങ്ങനെ അതൊന്നും പിന്നെ അവർ കാണുന്നില്ല. ആ പരിപാടി അവിടെ തീർന്നു. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഇതൊക്കെ എഴുതി വെച്ചിട്ട് ഗുരുദേവൻ എന്ത് ചെയ്തു, ടാറ്റ പറഞ്ഞ സ്ഥലം. നമ്മളൊക്കെയോ ഇവിടെ ഇരുന്നിന്നും ഇതൊക്കെ കണ്ടുകൊണ്ടേ ഇരിക്കുന്നു. ഇതാണ് വ്യത്യാസം. അപ്പൊ ഈ രാജസ്രം ഉണ്ടോ ഇല്ലയോ? രാജസ്രമുണ്ട്, നിരന്തരമുണ്ട്. അത് നമ്മൾ കാണും എന്ന് നമ്മളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എഴുതി വെച്ചത്. എന്താണോ ഈ കടലിൽ അജസ്രവുമുള്ള കർമ്മമത്രേ. ഗുരുവിന്റെ നിലയിൽ നിന്നുള്ള കാഴ്ച വേറെയാണ്, നമ്മുടെ നിലയിൽ നിന്നുള്ള കാഴ്ച വേറെയാണ്. ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ആശ്ചര്യവുമില്ല, സങ്കടവുമില്ല. എന്നുവെച്ചാൽ ആ കാഴ്ച അവസാനിച്ചു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലോ നിരന്തരം തുറന്നുകൊണ്ടേയിരിക്കുന്നു. നമുക്കെന്തുണ്ട്, ഇത് ആശ്ചര്യമാണ്. അപ്പൊ ആരെങ്കിലും പറയുന്ന ഇതൊക്കെ ഒരു ഭയങ്കര അത്ഭുതമാണെന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലാക്കണം, എന്താ മനസ്സിലാക്കേണ്ടത്? എഴുതിയിരിക്കുന്നു ഒന്നും മനസ്സിലായോ? എഴുതി വെച്ചിരിക്കുന്ന ഒന്നും മനസ്സിലായ പിന്നെ എന്താണ് ആശ്ചര്യപ്പെടാൻ വല്ല ഉണ്ടോ? ഒന്നുമില്ല. അതിന്റെ രണ്ട് ഭാഗമായിട്ട് മനസ്സിലാക്കണം. അറിയാത്തവന്റെ നിലയിൽ നിന്നുകൊണ്ടും അറിഞ്ഞ ഗുരുവിന്റെ നിലയിൽ നിന്നുകൊണ്ടും രണ്ടും മനസ്സിലാക്കണം. അപ്പൊ ഇവിടെ വീണ്ടും നമ്മൾ പഴയ സ്ഥലത്തേക്ക് പോയ ആഴി എന്താവും? ഈശ്വരൻ തന്നെയാണ്. തിരകളോ ജീവന്മാരെ നീ മറിഞ്ഞു പോകത്തില്ലല്ലോ. പറയാൻ പാടില്ല. ഈ ശാസ്ത്രി സാറല്ല, ശാസ്ത്രി സാറിന്റെ സാറ് ശാസ്ത്രി സാറ് വന്നാലും ശരി, ഇനി വഴി തെറ്റിക്കരുതായി, അങ്ങനെ അത് ഉറപ്പിച്ചു വയ്ക്കണം.